ഇവിടെ ഗതധാതുവില് നത്വം ഇരിക്കുന്ന സൂത്രം നിർഗത നദപദപദിഹന്തിയാദിപാദിദ്രാദിപ്സാദിപതിപാദിശ്വനിച്ചിക്ഷിച്ച ഇത് ഈ ധാതുക്കളെല്ലാം ഇനി വരുന്നതാണ്. എന്നാലും ധാതുക്കളേതാണെന്നൊന്ന് പറഞ്ഞിരിക്കാം. ആദ്യം വരുന്ന ഗത വ്യക്തായം വാചി, നീ അടുത്തുതന്നെ വരുന്ന അവ്യക്തേ ശബ്ദേ, ഇവിടെ വ്യക്തായം വാചി. വ്യക്താവ്യക്തം എന്ന് പറയുന്നത് സാധാരണ പൊതുവെ അവ്യക്ത ശബ്ദങ്ങളെന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഒഴികെയുള്ള ശബ്ദങ്ങൾ. വ്യക്തശബ്ദം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ശബ്ദം ആണ് അതിൻ്റെ വ്യത്യാസം. നദ് അദർശനെ, പദ ഇതെല്ലാം അകാരാന്തമാണ്. രണ്ടു അകാരം ലോപിച്ച് ഗത്യർത്ഥത്തിലാണ്. ഘു ഒരു സംജ്ഞയാണ്, ഘുസഞ്ജയുള്ള ധാതുക്കൾ. ദായ പോലെയുള്ള ധാതുക്കൾ, ധാന്യ ദാനെ അതുപോലുള്ള ധാതുക്കൾ, ഘു ധാന്യ ധാരണ പോഷണയോഹം അതുപോലുള്ള ധാതുക്കൾ ആണ് ഘുസഞ്ജയുള്ള. മാങ്ങ് മാനെ രണ്ട് ധാതുക്കളുണ്ട്. ഇത് മൂന്ന് പ്രകരണങ്ങളിലാണ് മാങ്ങുമാനെ രണ്ട്. മേങ്ങ് പ്രണിധാനെ ആദ്യ ഉപദേശിയ സ്ഥിതി, ഏങ്ങന്ത ധാതുക്കളെല്ലാം ആകാരാന്തമായി മാറും. ഇപ്പൊ മേങ്ങ് ധാതു മായായി മാറും. അങ്ങനെ മാങ്ങ് മൂന്നുണ്ട്. ഘു എന്ന് പറയുന്ന സത്യ സപ്നയുള്ള ധാതുക്കൾ സ്വപ്ന ഗുസപ്നയുള്ള ധാതുകൾ വേറെ, ഗുസപ്നയായിട്ടെടുക്കും പലയിടത്തും വരും. അതിൻ്റെ സന്ദർഭം വരുമ്പോൾ സൂത്രം വരും. മാങ് മാന് മാങ് മൂന്ന് ധാതുകൾ. അതില് ഗത നദ പദ പദ ഇതെല്ലാം ശപ് നിർദ്ദേശിക്കുന്നു. ശപ്പുണ്ട്. ഇനി വരുന്ന സ്ഥിതി മുതലുള്ള എല്ലാം ഇക്സ്തിപോധാതു നിർദ്ദേശം, സ്തിപ്പ് നിർദ്ദേശം. ഷുവന്തകർമ്മണി നാശം എന്നുള്ള ഹനുഹിംസാഗത്യുഹു ഗത്യർത്ഥം ഉണ്ട്, പക്ഷെ കൂടുതലും ഹിംസാർത്ഥത്തിലാണ്. യാ പ്രാവണെ യാതി പ്രാപിക്കുക, ഗത്യർത്ഥം തന്നെ. വാ ഗതി ഗന്ധനയോഹോ വാതി കാറ്റ് വീശുക, വായു വീശുക. ദ്രാ കുത്സായാങ്കതി സാറിന നദിയുടെയും മറ്റു ഒഴുക്ക് അതിനെ കാണിക്കാൻ വേണ്ടി പറയും. നദിയെല്ലാം വളഞ്ഞു പുളഞ്ഞാണല്ലോ ഒഴുകുന്നത്. ഭക്ഷണം സ്വാദി ടു വപ്പ് ബീജസന്താനെ വിതയ്ക്കുക എന്നാണ് വപതി. വഹതി വഹപ്രാപണെ ഭാരം വഹിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ശമ്യതി ശമ ഉപശമേ ശമിക്കുക എന്നുള്ള അർത്ഥത്തിന്. ചിനോതി ചിഞ്ഞിച്ചയനെ പറക്കിയെടുക്കുക, ശേഖരിക്കുക, അടുക്കുക, ചിനോതി ഉപയോഗിക്കുന്നു. ദേഗ്ധി ദഹ് ഉപചയെ പുരട്ടുക. ഉപചയം എന്ന് വെച്ചാൽ ക്ഷയം എന്നർത്ഥം. അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ അർത്ഥവ്യത്യാസങ്ങളെല്ലാം വരുന്നത് ഉപസർഗത്തിനനുസരിച്ച്. ഇതെല്ലാ ധാതുക്കളും ഇനി വരാൻ പോകുന്നതാണ്. ഇതെല്ലാം ഓരോ വികരണങ്ങൾ വരുമ്പം ധാതുവിൻ്റെ രൂപങ്ങൾക്ക് വ്യത്യാസം വരും. അപ്പോൾ ഈ രൂപമാറ്റങ്ങൾ വരും. ശപ്പ് ശ്രോ ഈ വികരണങ്ങൾ വരും. അതായത് ഇതുവരെ പഠിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശപ്പ് വികരണം എവിടെയാണ് വരുന്നത്? സാർവധാതു അതാണ്. അപ്പം ഈ സർവധാതുകങ്ങളിൽ വരുന്ന ഈ ശബ്ദവിവരണം ഈ ദശലകാര പ്രക്രിയയിൽ ഓരോന്നിനും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഓരോ സ്ഥലത്തും ഇവിടെ ഭവതി എന്നാണെങ്കിൽ അടുത്ത് അത്തി എന്ന് വരും, ജുഹോതി എന്ന് വരും. ഇപ്പം സർവധാതുകലകാരങ്ങൾ പരത്തി വരുമ്പോൾ വികരണങ്ങൾ മാറും, രൂപമാറ്റം വരും. ആർദ്രധാതുകങ്ങളിലോ ആർദ്രാദികൾ വരുമ്പോഴത്തേക്ക് രൂപമാറ്റം വരും, പക്ഷെ അത് വികരണത്തെ കൊണ്ടല്ല, പ്രത്യേക സൂത്രങ്ങൾ വരും. അതാണ് ഇവിടെ ഇപ്പോൾ ഭൂധാതു തന്നെ പല സൂത്രങ്ങളും നമ്മളീ പഠിച്ച ഓരോ ധാതുക്കളിലും വന്നു. ആർദ്രധാതുകങ്ങൾ വരുമ്പോൾ ഈ സൂത്രങ്ങൾ തന്നെ ഇനി ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പുതിയ സൂത്രങ്ങൾ കുറച്ചൊക്കെ വരുമെങ്കിലും, കാരണം അവിടെ ലിട്ടില് ധാതുക്കൾക്കനുസരിച്ച് പ്രത്യേക പ്രക്രിയകൾ മാറുന്നു, ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം മുമ്പോട്ട് എല്ലായിടത്തും ആവശ്യമായിട്ട് വരും. സർവധാതുകങ്ങളിലാണെങ്കിൽ വികരണം മാറുന്നതിനനുസരിച്ച് ഉള്ള മാറ്റങ്ങൾ വരും. ഈ രണ്ടിടത്തും മാറ്റങ്ങൾക്കൊരു സമാന സ്വഭാവം കാണും. സർവധാതുകളിലെല്ലാം വികരണം മാറുന്നുണ്ട്. ശപ്പ് ശാശ്രൂശ്യാശന ഇതൊക്കെ വരുന്നോണ്ട് വരുന്ന മാറ്റം. അർദ്ധാതുകളിലാണെങ്കിൽ ലിട്ടിലും ലുങ്ങിലും ആശരിലിങ്ങിലും എല്ലാം വിധിക്കുന്ന പ്രത്യേക സൂത്രങ്ങൾ കൊണ്ട് വരുന്ന മാറ്റം. ഇപ്പോൾ ആർദ്രാദങ്ങളിലാണ് കൂടുതൽ സൂത്രങ്ങൾ വന്നത് ഇതുവരെ. ലുട്ടിൽ വന്നു, ലുങ്ങിലും വന്നു. ഇത് കൂടുതൽ സൂത്രങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇനി ആവർത്തിക്കുന്നത്. ചില സൂത്രങ്ങളൂടെ വരും, അത്രയേ ഉള്ളൂ. അപ്പം അതിൻ്റെ പ്രക്രിയ ഇതുപോലെ തന്നെയായിരിക്കും. കാരണം ഇപ്പം ലെട്ട് വരുത്തി വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും വരും ലളിതാദോ അഭ്യാസസ്യ അങ്ങനെ പോകും. രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. വികരണങ്ങളും പ്രത്യയങ്ങളാണ്. വികരണങ്ങളും പ്രത്യയങ്ങളാണ്. ശപ്പെന്ന് പറയുന്നത് എന്താണ്? പ്രത്യയമാണോ? ശപ്പ് പ്രത്യയമാണോ? ആണോ? അല്ലേ. എന്തുകൊണ്ട്? പ്രത്യ അധികാരത്തിലുള്ളതെല്ലാം പ്രത്യയങ്ങളാണ്. അപ്പൊ അപ്പോൾ ഈ ധാതുക്കൾ ഏതൊക്കെയെന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഈ ധാതുക്കൾ എല്ലാം ധാരാളം ഉപയോഗിക്കുന്നതാണ്. ഗതവ്യക്തായം വാചി ഉന്നത ഉപയുക്ത ശബ്ദേ പത്ത് പത്ത പദ ഗതവും ഘോ ഗുസഞ്ജയുള്ള ധാതുക്കൾ മാങ് മാനേ മേങ് പ്രണിധാനേ മാങ് മാനേ മൂന്ന് ധാതുക്കൾ. സ്ഥിതിഷോ അന്ധകർമ്മണി ഹന്തി ഹനുഹിംസാ ഗത്യോ യാതി യാത്രാപണി വാതി വാ ഗതിഗന്ധനയോ ദ്രാതിദ്രാകുത്സായാംഗതം സാദിസാ ഭക്ഷണേ ടു വപ് ബീജസന്താനേ വപതി വഹ വഹ പ്രാപണേ ശാമിതി ശമുപശമേ ചിനോതി ചിന്നി ചയന് ദുഗ്ധി ദിഹ പ്രണേധാന ദിഹ അപചയ. ശുച്ച എന്ന് പറയുന്നത് ഒന്ന് നോക്കി മനസ്സിലാക്കാം, അത് ലങ്ങിന്റെ രൂപമാണെങ്കിൽ എങ്ങനെ വരണം? അശോച എന്ന് പറയണം. അങ്ങനെയും വരാം. മാ ശുച എന്ന് വെച്ചാൽ മാ മാശോച അശോചത അശോചതം അശോച അശോച ദുഃഖിക്കരുതെന്ന് തന്നെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ അത് ആശപ്രയോഗം. ഈ മാശുച എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് നോക്കി. അതല്ലാന്നുണ്ടെങ്കിൽ പക്ഷേ വ്യാഖ്യാതാക്കളൊന്നും അതിനെ ആശപ്രയോഗമായി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് കൃതന്ത രൂപമായിട്ടെടുക്കാം. ശുചിധാതുവിൽ നിന്ന് ഇഗുപധ്യായതുകൊണ്ട് കപ്രത്യം വന്നു കഴിഞ്ഞാൽ നീതിജ ഗുണത്തെ നിഷേധിച്ചിട്ട് ശുചഹ എന്ന് വരും. അത് കൃതന്ധത്തിൽ പഠിക്കുന്നതാണ് ഇഗുപധ ഞാപ്രീകിരാക്ക. അപ്പോ അവിടെ ദുഃഖിക്കരുത്, മാന്ന് വരുമ്പോൾ ദുഃഖിക്കരുത്, നിഷേധം വരും. മാ ശുചെന്ന് വെച്ചാൽ ദുഃഖിക്കരുത് അർത്ഥം വരും. അപ്പോൾ ഇതിനെ നമുക്ക് കൃതന്ധ രൂപമായിട്ടെടുക്കാം ശുച. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അർത്ഥത്തിൽ മാറ്റമില്ല, രണ്ടായാലും അർത്ഥമൊന്നും തന്നെ. ശുചഹ എന്ന് പറഞ്ഞാൽ അത് മാത്രം പറയണമെങ്കിൽ ദുഃഖിക്കുക, ദുഃഖം കർത്തവ്യമായിരിക്കുക എന്നൊക്കെ വരും. മാ നിഷേധാർത്ഥത്തിൽ വരുമ്പം ദുഃഖിക്കരുത് എന്ന് വരും. എങ്ങനെ പ്രാണന് ശക്തി കുറവാണ്, എന്റെ ചെവിയും വയസ്സായി പിടിക്കുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്താൽ കൊള്ളാം, കുറച്ച് മുമ്പോട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്ക് സൗകര്യമായിരിക്കും. ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറയാനും പറ്റും. അതായിരിക്കും നല്ലത്. എന്റെ ചെവിയിട്ട് വലിക്കേണ്ട കാര്യമില്ല, ഇല്ലാത്ത പ്രാണശക്തി ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് കൃതന്ധത്തിന് മാങ്ങോ മായോ ഏതാണോ ഉപയോഗിക്കും. കാരണം അവ്യം രണ്ടുണ്ട്, മാങ്ങും മാങ്ങും. അവിടെ ഇത്രേ പറയുന്നുള്ളൂ, നമാങ് യോഗ അട്ടാട് വരാൻ പാടല്ല. മാങ്ങി ലുങ്ങി, മാങ്ങിന്റെ യോഗത്തിൽ ലകാരങ്ങൾ വരുമ്പോ ലുങ്ങ് വരും, ഇത്രയേ ഉള്ളൂ. വേറൊടത്തും മായോ മാങ്ങോ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. വേണോ കൃതന്ധത്തോട് ഉപയോഗിക്കുമ്പോൾ നിഷേധാർത്ഥത്തിലുള്ള അമ്മയെ ഉപയോഗിച്ചു, മായെന്നോ മാങ്ങങ്ങോ. ഇപ്പൊ നാ നഞ്ഞ് ഉപയോഗിക്കുന്നുണ്ട്, നായ് ഉപയോഗിക്കാം, നഞ്ഞു ഉപയോഗിക്കാം. അത് കഴിഞ്ഞു അടുത്ത് വരുന്നത് ടു നദി സമൃദ്ധവും അല്ലേ, അല്ല അതിനൊന്നും പോകുന്നുണ്ടല്ലോ. നദ അവ്യക്തേ ശബ്ദേ നോ നഹ ധാത്വാദേർ നസ്യ നഹ ധാതുപാഠത്തില് നോ ഉപദേശമുണ്ട് നോ ഉപദേശമുണ്ട്. ഉപദേശം എന്താണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്, എന്താണ് ഉപദേശാദ്വിചാരം? അതിന് ഈ ധാതുവും ഉപദേശമാണ്. എന്തുകൊണ്ട് ആദ്യവിചാരം? ഇപ്പൊ ധാതുവിനെ ഒരു ഉപദേശമായിട്ടെടുക്കുമ്പോൾ ആ ധാതു പാഠത്തിൽ ഭൂസത്തായം ഏതവൃതവും ഇങ്ങനെ പോവുകയാണ്. ആ ക്രമത്തിലെല്ലാം നമ്മൾ പഠിക്കുന്നത് ഭൂസത്തായം കഴിഞ്ഞ് പിന്നെ ആത്മനിയോഗ ധാതുക്കളാണ് ധാതു പാഠത്തിരുന്നത്. കുറച്ചത് കഴിഞ്ഞിട്ട് പിന്നെ പരസ്യവിധം, പിന്നെ ആത്മനിവേദം, പിന്നെ പരസ്യവിധം, ഇങ്ങനെ പോകുന്നു. പല സിദ്ധാന്തോധികാരൻ നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരസ്യവിധാത് പറഞ്ഞിട്ട് മറ്റൊരു പരസ്യം കൂടെ പറഞ്ഞു. പ്രക്രിയ എളുപ്പമാകും, പഠിച്ചത് പഠിച്ചാണ്. സിദ്ധാന്തോധി അങ്ങനെയല്ല, അത് കഴിഞ്ഞ് ആത്മനിവേദം പറഞ്ഞു, പുതിയ പ്രക്രിയ പഠിക്കുന്നു. അപ്പൊ അതിനിങ്ങനെ കർമ്മമാണ്. ആ ക്രമത്തിൽ ചില ധാതുക്കളുണ്ടോ ഉപദേശം എന്ന് വെച്ചാൽ അവിടെ തന്നെ നകാരം പറഞ്ഞിട്ടുണ്ട്, ചിലടത്ത് നോ ഉപദേശം നകാരം. പണ്ണോ ഉപദേശമുള്ള ധാതുക്കൾ ധാതുവിന്റെ ആദിയിൽ നകാരമാണെങ്കിൽ ഈ സൂത്രം എന്ത് ചെയ്യും? നകാരം വിധിക്കും. ാണ് വരുന്നത് നോ ന ധാത്വാദേർ നസ്യ നഹ ധാതോ ആദേഹേ നകാരസ്യ നകാരസ്യ ധാതു പാഠ പഠിതാനാം ധാതൂനാം ആദ്യ നകാരസ്യ നകാരാദേശസ്യ. അപ്പോ ഇവിടെ രണ്ടു തരത്തിലും ഉണ്ടെന്ന് പറഞ്ഞു. ധാതുവിന്റെ ആദി ചിലത്ത് നകാരം, ചിലത്ത് നകാരം. അപ്പൊ സംശയം വരും, നാ ഉപദേശം അവിടെ തന്നെ ഈ സൂത്രപ്രകാരം നാ വന്ന് നകാരമായതാണെങ്കിലോ? അങ്ങനെ സംഭവിക്കുകയാണ്. ധാതു പാഠത്തിൽ തന്നെ പാണിനിയുടെ സൂത്രം പ്രവർത്തിച്ചിട്ട് നകാരം നകാരമായതാണെങ്കിലോ? നാ ആദിയിലുള്ളത് കാണുമ്പോൾ അങ്ങനെ സംശയിക്കാം. അതോ ജന്മനാ തന്നെ നകാരം ആദിയിലാണോ? മനസ്സിലായോ? ഇവിടെ വന്ന നദ തന്നെ അതിന് ഉദാഹരണമാണ്. ഇവിടെ വന്ന നദ തന്നെ അതിന് ഉദാഹരണമായിട്ട് എടുക്കാലോ. ഇവിടെ വന്ന നദ എന്നുള്ളത് തന്നെ അതിന് ഉദാഹരണമായിട്ട് എടുക്കാലോ. ഈ സൂത്രത്തിൽ വന്ന നേർഗത നദ എന്നുള്ള നദ നദയാണോ നദയാണോ? അതെ, സംശയം വരും. അവിടെ സംശയം വരും. ധാതു പാഠസ്ഥിതാന നകാര ആദി ധാതുവിനാം വിഷയെ അത്ര നകാരാദേശത്വേന നകാരാദേശത്വേന ഇദാനീം നകാര സഞ്ജാതഃ അഥവാ സ്വയമേവ നകാരഃ സ്വരൂപ ഇതിവ സംശയഃ ഭവേത്. ആദേശേനാപി നകാരസ്യ നകാരത്വം സിദ്ധ്യതേ. സ്വത അതി നകാരേണ ഭവിതവ്യം അധാത്ര സംശയഃ തസ്യ സംശയസ്യ നിവാരണാർത്ഥം അഗ്രേ വദതി നോപദേശാസ്തു അനർദ് നാഡി നാഥ നാഥ നന്ദ നക്ക നൃ നൃത അവിടെ ഒരാവിടെയുണ്ട്, അത് വിട്ടുകളാണ്. നോപദേശാഹ അനർദ്ദെന്നാണ്, അനർദ്ദഹിംസായ നാടി അവസ്യന്തനെ നാഥ് നാഥ് യജ്ഞായ ഡുനദി സമൃദ്ധം നക്കനാശനെ നൃനയേ നൃത്തി ഗാത്രവിക്ഷേപം. ഇത്രയും ധാതുക്കളാണ്. പണ്ണോപദേശം, ഉപദേശത്തിൽ നകാരം ആണോ ആദിയിൽ എന്ന് ചോദിച്ചാൽ ഇത്രയും ധാതുക്കൾ ഒഴികെ ബാക്കിയെല്ലാം ഉപദേശത്തിൽ നകാരമാണ്. അവിടെ എല്ലാം നോന പ്രകാരവും നകാരമായതാണ്. ഇത്രയും ധാതുക്കളേത്? നർദ് നാടി നാഥ് നാഥ് നന്ദ നക്ക നൃ നൃത്ത. ഇത്രയും ധാതുക്കൾ എന്താണ്? നകാരം ആദിയിലുള്ളതാണ്. നോപദേശം അല്ല, നോനപ്രകാരം പ്രവർത്തിച്ച് നകാരം വന്നത് അല്ല. അപ്പൊ ഇത് കുറച്ചാണ്, വളരെ കുറച്ച് ധാതുക്കളേ ഉള്ളൂ. ഏത്? ആ, അതായത് നോപദേശം അല്ലാത്ത ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ എന്ന് പറഞ്ഞുകൊണ്ട് നകാരാദിയിലുള്ളതിനെ പറഞ്ഞിരിക്കുകയാണ്. നോപദേശസ്തു അനർദ്ദെന്നാണ് പറഞ്ഞത്. ഇതാണ് നോപദേശസ്തു നർദ്ദെന്നല്ല. അപ്പൊ ഇതൊഴികെയുള്ള ബാക്കിയുള്ളതെല്ലാം എന്തായി? നോപദേശം. ഈ ഇത്രയും ധാതുക്കൾ എന്തായി? നക്കാരോ ആദിയിൽ. അതീ പറയുന്നതും നകാരം ആദിയിലുള്ളതിനെ സംബന്ധിച്ചാണ് ഈ നോപദേശവും നോപദേശവും. നകാരം മധ്യത്തിൽ വരുന്നതിനെ സംബന്ധിച്ചല്ല. ഭണതി ധാതുണ്ട്, അത്തരം ധാതുക്കളെ സംബന്ധിച്ചല്ല. നകാരം മധ്യത്തിൽ വരുന്നതാണ്, അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇവിടെ പറയുന്നത് എന്താണ്? നകാരം ആദിയിൽ വരുന്നതും നകാരം ആദിയിൽ വരുന്നതും ധാതുക്കൾ. നകാരാദിഷു നകാരാദിഷു മധ്യേ നർദ്ദാദീനാം നക്കാരാദിത്വം നതു നകാരാദിത്വം. അന്യേഷാം ധാതുനാം ഉപദേശേ ആദൌ നകാരഹേവ തവർഗ അനുനാസികഃ നകാര ഏവ തേഷാം ധാതുനാം അസ്യ സൂത്രപ്രവൃത്തോ നോ ന ഇത്യനേന നകാരസ്യ സ്ഥാനേ നകാര ആദേശഃ സ്യാത്. അന്യത്ര അസ്യ സൂത്രസ്യ പ്രവൃത്തി ന ഭവതി. കസ്മാത്? നകാര ഏവ അത്ര ഉക്താനാം നർദ്ദാദീനാം ആദോ തവർഗ അനുനാസികരൂപ നക്കാര ഏവ. അതവിടെ വ്യക്തമാക്കിയിരിക്കണം. അതുകൊണ്ട് എന്തോന്നു, ഇവിടെ ധാതുവിൽ തന്നെ ആദ്യം തന്നെ അവിടെ പണി കൊടുത്തു. അതുകൊണ്ട് നദെന്ന് പറയുന്ന എന്തായി? നദ്. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതെങ്കിലും പ്രക്രിയ ഉള്ളു. ഇനിയെല്ലാം പൂർവവത്, നദ്, ലട്ട്, തിപ്പ്, ശപ്പ്, നദതി, നദദ, നദന്തി, നദസി, നദദ, നദാമി, നദാവഹ, നദാമഹ ഇത്യാദിയും പൂർവദേവ. ഇവിടെ ണത്വം വിധിക്കുന്ന സൂത്രം അടുത്ത് വരുന്നു. ഉപസർഗാദ് അസമാസേവി ണോപദേശ്യ ഉപസർഗസ്ഥാ നിമിത്താപരസ്യ ണോപദേശ്യ ധാതു നസ്യ ണഃ അപ്പോ ഇവിടെയും ണത്വം വിധിക്കുകയാണ്. ണത്വം വരുന്നത് നകാരത്തിനാണ്. പൂർവത്തിൽ നിമിത്തം വേണം. എന്തൊക്കെയാണ് നിമിത്തം? രക്ഷ. പിന്നെ ഇവിടെ ണത്വം വിധിക്കുന്നതിന് ഒരു കാര്യം കൂടുതൽ പറയുന്നു. എന്താണത്? ണോ ഉപദേശ ധാതുക്കളിലായിരിക്കും. ണോ ഉപദേശ ധാതുക്കൾ എന്ന് പറയുമ്പോൾ ണോ എന്ന പ്രകാരം അതിന് നകാരം വരും. വീണ്ടും അതിനെ എന്താകുന്നു? നാകുന്നു. ഉദാഹരണം ഇത് തന്നെ നദതി. ആദ്യം നായായിരുന്നു, അതിനെ നായാക്കി. ഈ സൂത്രപ്രകാരം വീണ്ടും നദതി ഉണ്ടാകും. പക്ഷെ അതിനൊരു ഇതുകൊണ്ട് എന്താണ്? പൂർവത്തിൽ ഉപസർഗം വേണം, അതിന് നിമിത്തവും വേണം. അതുകൊണ്ട് പ്രണദതി പ്രനാദതി ഇത്യത്ര പ്രായിതി ഉപസർഗസ്ഥാത് നിമിത്താത്പരസ്യ ണോപദേശ്യ നദ് ധാതോഹോ ന ഇത്യസ്യ അനേന സൂത്രേണ നകാരാദേശ്യ കൃതേ പ്രനദതി ഇത്യയം പ്രനദതി ഇതി ഭവതി. ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞു. അസമാസേ ബി സമാസേ അസമാസേ ഉഭേത്ര ഭവേത് അത്ര അസമാസ അത്ര ഭവതി ഏവം സമാസേ ബി ഭവതി ഭവതി ണത്വം ഭവതി പ്രണദതി. അത്ര പ്രണി നദതി അത്ര കേന സൂത്രേണ ഭവതി നേർഗത നദ നദ നേർഗത നദ പദ പദ ഘുമാസിതി ഹന്തി യാതി വാദിദ്രാദി സാദി വഹതി വഹതി ശാമ്യതി ചിനോതി ദഗ്ധിഷുച്ച. ആർക്കെങ്കിലും പറയാമോ പുസ്തകത്തിൽ നോക്കാതെ? ദഗ്ധിഷുച്ച ഒരാൾ പറഞ്ഞു. വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറയാം. ഫെയിൽ, ബാക്കിയെല്ലാം ഫെയിലായി, പരീക്ഷ പാസ്സായില്ല. ഞാൻ ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് ചോദിക്കുന്നില്ല. മുമ്പ് തന്നെ അങ്ങനെ ഒരു ഡിമാൻഡുണ്ട്, ചോദിക്കാൻ പാടില്ല, അതുകൊണ്ട് ചോദിക്കുന്നു. ആരെങ്കിലും പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. പ്രണി നദതി നെല്ലിട്ടിൽ വരുമ്പോ എന്ത് വരുന്നു? നദാണ് ധാതു. നദ് ലെട്ട് പിന്നെ പരസ്വേദാനാണ് നാലാദിശണല് വമാഹ നല്ല വന്നു നദ് നല്ല പിന്നെ ലളിദ്ധാതുരാണ് അഭ്യാസസിദ്ധിത്വം നദ് നദ് നദ് നദ് അഭ്യാസത്തിൽ എന്ത് വരും? പൂർവഭ്യാസ അലാദിശേഷ നദ് അവിടെ അടുത്ത സൂത്രം. അത ഏകഹൽ മധ്യേ അനാദേശാദിർ ലിട്ടി ലിണ്ണിമിത്താദേശാധികം നഭവതി യതംഗം തദവയവസ്യ അസംയുക്ത ഹൽമധ്യസ്ഥസ്യ അതഹേതും അഭ്യാസലോപശ്ച കീതിലിടി. ഇവിടെ പരത്തിലിരിക്കുന്ന നല്ലാണ്, നല്ലായതുകൊണ്ട് ഈ സൂത്രം ഇവിടെ പ്രവർത്തിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോ നദ് നദ് എന്നിരിക്കുന്നു, ഹലാദിശേഷം ഒന്നു നദ് നദ് എന്നിരിക്കുന്നു, പരത്തിൽ നല്ലിരിക്കുന്നു. ഏത് സൂത്രം വരുന്നു പഠിച്ചതനുസരിച്ച്? നദ് നദ്. പഴയ സൂത്രങ്ങളെല്ലാം ഓർമ്മയിലിരുന്നാലേ മുമ്പോട്ടിനി പോകത്തുള്ളൂ, വണ്ടി ഓടത്തില്ല. അതബുദ്ധായ ദീർഘം വിധിക്കുകയാണോ? വൃദ്ധി വിധിക്കും. നന്നാദ അതോ അല്ലാതെ ലഘോ ഇവിടെ വരൂ. ഒരു സൂത്രം എവിടെ വിധിച്ചിരിക്കുന്നൊക്കെ അറിഞ്ഞിരിക്കുന്നു. നന്നാദ സൂത്രങ്ങൾ ശരിക്കും പഠിച്ചാലേ മുമ്പോട്ട് സ്പീഡിന് പോകാൻ പറ്റും. നദന്നിരുന്നു, ലെട്ടില് തിപ്പിന് നല്ല് വന്നു, അതുകൊണ്ട് ദിത്വം വന്നു, ഹലാദിശേഷം വന്നു, നദ് നദന്നിരുന്നപ്പോൾ അതബുദ്ധായ വൃദ്ധി വന്നിട്ട് നന്നാദ. അതേസമയം നദ് അതുസന്നിരിക്കുമ്പോൾ ദിത്വം വന്ന് ഹലാദിശേഷം വന്ന് നാ നദ് അതുസ് എന്നിരിക്കുമ്പോൾ ഈ സൂത്രം പ്രവർത്തിക്കും. ഈ സൂത്രം എന്താ പ്രവർത്തിക്കുന്നതെന്ന് ആദ്യം പറയാം. സൂത്രം വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് തന്നെ അതറിഞ്ഞിരിക്കുന്ന നാ നദ് അത് സന്ദരിക്കുമ്പം അഭ്യാസത്തിന് ലോകം ഇരിക്കുന്നു. അഭ്യാസം ഏതാണ്? അത് പോയി. പിന്നെ ശേഷിക്കുന്ന എന്താണ്? അതിലെ നദ്ദിലെ അകാരത്തിന് ഏറ്റവും വിധിച്ച് അപ്പൊ എന്തായി? ഇതാണ് ഈ സൂത്രം ചെയ്യുന്നത്. നന്നാദ നേദ തുഹു എന്ന് വരുന്നു. രണ്ടു കാര്യം വരുന്നു, അഭ്യാസത്തിന് നകാരത്തിന് ലോകം വരുന്നു, നദ്ദസന്നുള്ളത് വരുന്നു അകാരത്തിന്. പക്ഷെ ഇത് കിത്തിലെ വരത്തുള്ളൂ, നല്ലിൽ ഇത് പ്രവർത്തിച്ചിട്ടില്ല. അതാണ് നേരത്തെ പറഞ്ഞത്. അത ഏകഹൽ മധ്യേ അനാദേ ശാദിയിലിടി. ഏകഹൽ മധ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം രണ്ട് ഹല്ലുകളുടെ മധ്യത്തിലിരിക്കുന്ന ആകാരം. ഏകഹൽ മധ്യേ അത, ഇവിടെ നദ്ദെന്ന് പറയുന്നിടത്ത് രണ്ട് ഹല്ലുകളുടെ മധ്യത്തിൽ എന്തിരിക്കുന്നു? ആകാരം. നദ് മധ്യസ്ഥിതസ്യ അകാരസ്യ ഏകഹൽ മധ്യത്വ തസ്യ പൂർവത്ര ഏകഹ ഹൽ വർത്തതേ പരത്രാവി അന്യഹ ഹൽ വർത്തതേ. അതഃ നദ നദ് ഇത്യത്ര അകാരഹ ഏകഹൽ മധ്യസ്ഥ. ഏകഹൽ സൂത്രേ ഏകഹൽ മധ്യഹ ഇതി വർത്തതേ. ഏകഹൽ ഇത്യത്ര ഇത്യസ്യ ഏകശ്ച ഏകശ്ച ഏകൗ ഇതി ഭവതി. രാമശ്ച രാമശ്ച രാമോ ഇത്യസ്യ കോർത്ഥ രാമദ്വയം എം അത്രാവി ഏകശ്ച ഏകശ്ച ഇത്യത്ര ഏകശേഷി ശിഷ്യമാണ ലുപ്യമാനർത്ഥവിധായി ന്യായേന അവശിഷ്ട ഏകശബ്ദ ഏകദ്വയസ്യ വാചി ലുപ്യത്തെ ഏകോ ച തൗ ഹലൗ ച ഹലൗ ച ഏക ഹൽ അത് ഏകവുമാണ് രണ്ട് ഹല്ലുകളുമാണ് എന്ന് പറയുമ്പോൾ ഏകോ എന്ന് പറയുന്നത് രണ്ടേകം ഹല്ലും രണ്ട് ഏകേ ഹലേ എന്നാ പറയല്ലേ ഏകേ ച ഏകൗ രണ്ടേകവും രണ്ട് ഹല്ലും ഹല്ല് ഹലന്തമായതുകൊണ്ട് ഏകേ എന്ന് പറയുന്നത് ഹല്ലെന്ന് പറയുന്നത് ഹൽ ഹലോ ഹലഹ എന്താണ് പുല്ലിംഗം ഏകോച്ച തൗ ഹലോച്ച ഏക ഹൽ അവിടെ എന്ത് സമാസം വരും കർമ്മധാര രണ്ട് ഏകങ്ങൾ തന്നെയാണ് ഹല്ല് രണ്ട് ഏകങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് എവിടെയാണ് മധ്യം എന്ന് അടുത്ത് വരുമ്പോൾ എന്തോരും രണ്ട് രണ്ട് സൈഡിൽ നിന്ന് വരും മനസ്സിലായോ ഏകസ്റ്റ ഏകസ്റ്റ ഏകൗ അവിടെ ഏകസ്റ്റ ഏകസ്റ്റ ഇത്യത്ര ഏകശേഷീകൃത അവശിഷ്ട ഏകശബ്ദ ഏകദ്വയസ്യ വാചക തസ്യ ഏകശബ്ദസ്യ ഹൽ ഇത്യനേന സമാസീകൃത്തെ ഏക ഹൽ ഇതി ഭവതി ഏക ഹലോഹോ മധ്യം ഏക ഹൽ മധ്യം ഏകഹലോഹോ മധ്യം ഏകഹല്ലുകളുടെ മധ്യം ഏകഹല്ലുകളുടെ മധ്യം ആവണമെങ്കിൽ ഏകഹല്ല് എവിടെ ഇരിക്കണം രണ്ടു വശത്തും പൂർവത്തും പരത്തിലും ഇരിക്കണം അപ്പൊ ഏക എന്ന് പറഞ്ഞാൽ രണ്ട് ഹല്ലെന്നർത്ഥം കിട്ടി രാമു എന്ന് പറയുമ്പോൾ എത്ര രാമന്മാർ അതുപോലെ ഇവിടെ ഏകോ എന്ന് പറഞ്ഞാൽ രണ്ട് ഹല്ല് രണ്ട് ഏകങ്ങൾ ആ രണ്ട് ഏകങ്ങൾ എന്താണ് ഇവിടെ ഹല്ലാണ് കാരണം എന്തോന്ന് ഹല്ലുമായിട്ട് കർമ്മധാരയും ചെയ്തു അപ്പൊ രണ്ട് ഏകങ്ങൾ എന്തായി രണ്ട് ഹല്ലുകളായി ആ രണ്ട് ഹല്ലുകളുടെ മധ്യം എന്ന് പറയുമ്പം അത് അത്തിന്റെ വിശേഷണം അപ്പൊ അത്ത് എവിടെ ഇരിക്കും രണ്ട് ഹല്ലിന്റെ നടുക്കിരിക്കും ഏക ഹല്ലുകൾ എവിടെ ഇരിക്കും അത്തിന്റെ രണ്ടു വശത്തും ഇരിക്കും ഏതുപോലെ നദ നദ് അവിടെ ഏക ഹല്ലായത് അതാണ് ഏകഹല്ല് അതിന്റെ മധ്യത്തിലിരിക്കുന്നു ആകാരം അപ്പൊ അതിന്റെ രണ്ട് സൈഡിലുമായി ഏകഹല്ലിരിക്കുന്നു അതാണ് ഏകഹൽ മധ്യ എന്ന് പറയുന്നതിന്റെ അർത്ഥം പക്ഷെ അതിനൊരു നിബന്ധന കൂടെയുണ്ട് ആ ഹല്ലുകളുടെ സംയോഗം വരാൻ പാടില്ല അതാണ് വൃത്തി പറഞ്ഞത് അസംയുക്ത ഹൽ മധ്യസ്ഥസ്യ അത അസംയുക്തങ്ങളായ ഹല്ലുകളുടെ മധ്യത്തിലുള്ള ആകാരം ഏകഹല്ലിന്റെ മധ്യത്തിലായിരിക്കണം ആകാരം പക്ഷേ ആ ഹല്ലുകളിൽ വേറൊരു ഹല്ലുമായിട്ട് സംയോഗം വരാൻ പാടില്ല വരുന്ന ഉദാഹരണം ഇനി വരും അപ്പോൾ മനസ്സിലാവും അവിടെ ഈ സൂത്രം പ്രവർത്തിക്കില്ല അപ്പൊ അസംയുക്ത ഹൽ മധ്യസ്ഥസ്യ അത അപ്പൊ അടുത്ത നിബന്ധന അതാണ് എന്താണ് ഏകഹല്ലുകളിൽ സംയോഗം വരാൻ പിന്നെ ഈ മധ്യത്തിലിരിക്കുന്ന എന്തായിരിക്കണം അത്തഹ ഹർസ്വാകാരമായിരിക്കും അതുകൊണ്ട് വേറെ ഒന്നും ഇരുന്നാൽ പറ്റില്ല ഹർസ്വാകാരം തന്നെ ആയിരിക്കണം പൂർവത്തിൽ പരത്തിന് ഓരോ ഹല്ല ഇരിക്കാവൂ അവിടെ സംയോഗം വരാൻ പാടില്ല അതാണ് അസംയുക്ത ഹൽ മധ്യസ്ഥ അത അങ്ങനെയുള്ള ആകാരത്തിന് എന്തൊരു ഏത്വം നദ്ദിലാകാരത്തിന് ഏത്തും വരുന്നു. തീർന്നില്ല, ഇനിയുണ്ട് നിബന്ധനകൾ. എന്താണ് നിന്നിമിത്ത ആദേശാധികം നഭവതി യതംഗം. ഇവിടെ നദ്ദന്നിരിക്കുകയാണ്. ലിട്ടിനെ നിമിത്തമാക്കി ഈ അംഗത്തിൽ ഒരാദേശം വരാൻ പാടില്ല. നദ്ദ് വന്നിരിക്കുന്നിടത്ത് ലിട്ടിനെ നിമിത്തമാക്കി ഏതെങ്കിലും ആദേശം വന്നോ? ലിട്ടിനെ നിമിത്തമാക്കി എന്തെങ്കിലും ആദേശം വന്നോ? വന്നിട്ടില്ല. നാന്നിരിക്കുന്നു, നദ്ദന്നിരിക്കുന്നു, ലിട്ടിനെ നിമിത്തമാക്കി ആദേശം ഒന്നും വന്നില്ല. ഇവിടെ ഏതെങ്കിലും വന്നോ എന്നുള്ളതാണോ ആദേശം? ഏതെങ്കിലും ഇവിടെ വന്നോ? ഇവിടെ ദീർഘം വന്നോ? വന്നോ? പിന്നെന്തോ ലെട്ട് നിമിത്തമായി ഒരാദേശം വരാൻ പാടില്ല. ഇവിടെ നദ്ദന്നിരിക്കുന്നു, ലെട്ടിനെ നിമിത്തമാക്കി ഒരാദേശം. അപ്പൊ ലെട്ടിനെ നിമിത്തമാക്കി വരുന്ന ആദേശം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അഭ്യാസ ചർച്ച പഠിച്ചില്ലേ, കുഹോസ്റ്റു, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഏതെങ്കിലും കൂടെ പ്രവർത്തിച്ചോ? പ്രവർത്തിച്ചില്ല. അതാണ് ലണ്ണിമിത്ത ആദേശം. ഇനി പ്രവർത്തിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള ആദേശം വന്ന് ലട്ടിന് വൈരൂപ്യങ്ങൾ വരാൻ പാടില്ല. ലണ്ണിമിത്ത ആദേശ വൈരൂപ്യകൃത ന ഭവേയുന്നു. ലണ്ണിമിത്ത ആദേശം വൈരൂപ്യത്തെ ഉണ്ടാക്കുന്നതായിരിക്കരുത്. വൈരൂപ്യകൃത് ന ഭവ, വൈരൂപ്യത്തെ ഉണ്ടാക്കരുത്. ലണ്ണിമിത്ത ആദേശേന കൃത വൈരൂപ്യ തത്രനസ്യ. ലിട്ടിൽ അങ്ങനെ ഒരു ലിട്ടെന്ന് പറയുന്ന നിമിത്തത്തെ ആശ്രയിച്ച് ഒരു ആദേശം വന്ന് രൂപവ്യത്യാസം വരാൻ പാടില്ല. ഇങ്ങനെ അഭ്യാസ ചർച്ച കുഹു സുഖ ഒക്കെ വന്നു കഴിഞ്ഞാൽ രൂപം മാറും. മാറിയില്ലെങ്കിൽ പ്രശ്നമുണ്ട്. അപ്പോ ഇവിടെ ലിടി എന്ന് പറയുന്നത് നിമിത്ത സപ്തമിയാക്കി എടുത്തു. അനാദേശാദേ നാസ്തി ആദേശ ആദൃയസ്യ അനാദേശം. നാസ്തി ആദേശ ആദൌ യസ്യ, ആദിയിൽ ആദേശം ഇല്ലാത്ത എന്ത്? ലിടി. ആദിയിൽ ആദേശം വരാത്ത ലിട്ട്. അപ്പോ എന്ന് പറയുമ്പോ അവിടെ ലിട്ടി എന്ന് പറയുന്നത് എന്ത്? നിമിത്ത സപ്തമി. അതുകൊണ്ട് ലിട്ട് നിമിത്തമായിട്ടുള്ള ആദേശം ആദിയിൽ വരാൻ പാടില്ല. അതുകൊണ്ട് പറഞ്ഞു നിൻനിമിത്ത ആദേശാധികം നഭവതി യതംഗം. അതുകൂടെ ഒത്തു വരുന്നുണ്ട്. പിന്നെ ലിട്ടി എന്ന് പറയുന്നത് പരസപ്തമിയാണ്. അതുകൊണ്ട് പറഞ്ഞു കിതി ലിടി, കിത്തായ ലിട്ട് പരമിരിക്കേ. ഒരേ ലിട്ട് തന്നെ രണ്ട് നിമിത്ത സപ്തമിയായും പരസപ്തമിയുമായിട്ടെടുത്ത് രണ്ടർത്ഥം പറഞ്ഞു. ആ ലിട്ട് നിമിത്തമായി അംഗത്തിൽ ആദേശം വരാൻ പാടില്ല, ആ ലിട്ട് പരമിരിക്കുകയും വേണം. കിത്തായി കിത്തി ലിട്ടി എന്ന് പറയുമ്പോൾ എന്ത് സപ്തമി? പരസപ്തമി. അതിനു മുമ്പോ നിമിത്ത സപ്തമി. കിത്തി ലിട്ടി പരേ, കിത്തി ലിട്ടി സപ്തമി ആവുമ്പോഴും നിമിത്തമാവൂല, പരം നിമിത്തമല്ലേ? പരസപ്തമിയും ഒരു നിമിത്തം തന്നെയല്ലേ? പരനിമിത്തം എന്ന് പറയില്ലേ? അല്ല, പരമെന്ന് പറയുമ്പോൾ പരത്തിലിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് ചിലയിടത്ത് രണ്ടും കൂടെ ചേർത്ത് പറയും പരനിമിത്തേ എന്ന് പറയും. ഇവിടെ പരമെന്ന് പറയുമ്പോൾ പരത്തിലിരിക്കേ എന്ന് പറയുന്നു. ഇത് നിമിത്തമാവുന്ന എന്തിനാ? ആദേശത്തിന്. അതുകൊണ്ട് ഇവിടെ നിമിത്തത്തിന് പ്രത്യേക അർത്ഥമുണ്ട്. ലിട്ട് നിമിത്തമായ ആദേശം വരാൻ, ഇതിലി പല സംഗതികൾ വരും. ഇത് പാണിനിയുടെ ബുദ്ധി കടത്തിയുള്ള ഒരു പ്രയോഗമാണ്, ചെറിയ കാര്യമുണ്ട്. അതിന് പല ജ്ഞാപകങ്ങളും പല പ്രശ്നങ്ങളും ഇതിനെ തുടർന്ന് വരുന്നതെല്ലാം പാണിനി കൈകാര്യം ചെയ്യും. ഇത് സാമാന്യ അർത്ഥമാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇത്രയെല്ലാം ഒത്തു വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഒത്തു വരണം? രണ്ട് ഹല്ലുകളുടെ മധ്യത്തിൽ ഹ്രസ്വകാരം ഇരിക്കണം. ആ ഹല്ലുകളിൽ ഒരിടത്ത് സംയോഗം വരാൻ പാടില്ല. ലെട്ട് പരത്തിലിരിക്കെ ആ ലെട്ടിനെ നിമിത്തമാക്കിയ ഒരാദേശം പൂർവ്വത്തിൽ വരാൻ പാടില്ല. പിന്നെ കിത്തായ ലെട്ട് പരത്തിലിരിക്കണം. ഇത്രയും വന്നു കഴിഞ്ഞാൽ അഭ്യാസം ലോപിച്ചു പോകും. ആ രണ്ട് ഹല്ലുകളുടെ മധ്യത്തിലിരിക്കുന്ന അകാരത്തിലേത്തും. അങ്ങനെ സൂത്രത്തിൻ്റെ അടുത്ത് സാമാന്യ ഇത് പല സ്ഥലത്തും വരും. അപ്പോഴത് ചോദ്യം വരും, എന്തുകൊണ്ട് വന്നില്ല? നമ്മൾ മുമ്പ് പഠിച്ച സൂത്രം ഏതാണ്? ആർക്കെങ്കിലും അറിയാം നമ്മൾ ഇന്നു പഠിച്ച ധാതു? പിന്നെ മുമ്പെന്ന് പറഞ്ഞാൽ ഗത്ത. അതിൽ ഈ സൂത്രം പ്രവർത്തിച്ചാലിട്ടില്ല. എന്തുകൊണ്ട്? ജഗതത്തുഹു. അവിടെ ലൺ നിമിത്ത ആദേശം വന്നു. ഏത് സൂത്രം പ്രവർത്തിച്ചോ? ഹുഹസ്വിന്റെ വൃത്തിയിൽ പറയുന്നുണ്ടോ? ലെട്ട് പരത്തിലിരിക്കുമ്പോഴെന്ന് പറയുന്നുണ്ടോ? അഭ്യാസം എന്ന് പറയുമ്പോ നമുക്കറിയാം എന്താണോ, എന്താണ് അങ്ങനെയില്ല. അഭ്യാസം വരെ പല സ്ഥലത്തും വരും. പൂർവഭ്യാസ എന്താണ് അതിന്റെ വൃത്തി? നമ്മൾ പഠിച്ചല്ലേ. പൂർവഭ്യാസ ദിത്വം വന്നു കഴിഞ്ഞാൽ പൂർവത്തിന് അഭ്യാസം വരും. ലിട്ട് തന്നെ വേണമെന്നില്ല. പ്രകരണത്തിൽ ഏകാച്ചോ ദ്വേ ദ്വിതീയസ്യ എന്ന് പറയുന്ന ദ്വിത്വപ്രകരണത്തെ പറയുകയാണ്. അപ്പോ അവിടെ ലെട്ട് നിമിത്തം എന്ന് പറയുന്നില്ല, ഉണ്ടോ? ഇല്ലെങ്കിലും അവിടെ നമുക്ക് മനസ്സിലാക്കാം, പൂർവത്തിന് വരുമ്പം പരത്തിൽ പ്രത്യയം ഉണ്ടായാലേ പറ്റും. പരത്തിലെ പ്രത്യയം നിമിത്തമായിട്ടാണ് പൂർവത്തിൽ അഭ്യാസത്തിന് കോസ്റ്റ് വരുന്നത്. അതൊക്കെ മനസ്സിലാക്കാം. വേറെയും വിഷയങ്ങൾ അവിടെ ഉണ്ട്. എല്ലാം കൂടെ പറഞ്ഞ് ഇപ്പൊ തൽക്കാലം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നില്ല. ഇതാദ്യം മനസ്സിലാക്കും. എന്താണ് നാം അത് അത് സന്ദിരുന്നത് എങ്ങനെ നേതതുഹു നായി എന്നുള്ളത്. നത് അത് ഇതി സ്ഥിതി ലളിതാതുരനഭ്യാസ സ്ഥിതി ദിത്വേ നാം അത് ഇത്യത്ര പൂർവത്ര പൂർവഭ്യാസ ഫലാദിശേഷയിൽ ഫലാദിശേഷയകൃത്തെ കിത്വാസൂത്രേണ അസംയോഗാത് അസംയോഗാത് ലട്ട് കിത്തിനേന കിത്വാത് ലടി കിതി പരേ അദേൽ മധ്യനാദേശാദേൽ ലിഡി ഇതി സൂത്രേണ അത്ര നിമിത്ത ആദേശസ്യ അംഗേ അഭാവാ ഏവം അത്ര നദ് ഇത്യത്ര ഹ്രസ്വ അകാരസ്യ സത്വാത് തസ്യ പൂർവപരയോ സംയോഗരഹിത ഹലഹ സത്വാത് ലടി കിതി ലടി പരേ തന്നിമിത്ത ആദേശ അഭാവ നന്ദ്ര നകാര രൂപ അഭ്യാസ ലോകേ കൃതേ നദ് ഇത്യത്ര അകാരസ്യ ഏത്യേ കൃതേ നേദ് മതുഹു ഇതി സിദ്ധ്യതി. ഏവം കിതി സർവത്ര നദ് നദ് ഇത്യത്ര ഫലാദി ശേഷേ ഏത്യേ നേദതുഹു നേദുഹു ഇത്യാദികം ഭവതി. കിതി അകിതി തു പൂർവതേവ തിപ്പ് സിപ്പ് മിപ്പ് അന്യത്ര കിത്വ സർവത്ര ഏത്വ അഭ്യാസലോപസ്ഥ ഭവതി. Thank you.